حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله താലോലം താലോലം കുഞ്ഞോളെ എൻ്റെ താരാട്ടിൽ നീയുറങ്ങൻ മോളെ താലോലം താലോലം തേൻമോളെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ കരയല്ലേ മോളെ ചീനുങ്ങല്ലേ നിന്റെ കുഞ്ഞി കവിഴ്ത്തടം വാടല്ലേ പരിശുദ്ധ പൂവൻ പഴമല്ലേ റബ്ബ് പിരിശത്തിൽ തന്ന നീതിയല്ലേ താലോലം താലോലം കുഞ്ഞോളെ എൻ്റെ താരാട്ടിൽ നീയുറങ്ങൻ മോളെ താലോലം താലോലം തേൻമോളെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ തേനും പാലൂട്ടാൻ കഴിവില്ല നിന്റെ തേങ്ങലോതുക്കാൻ കരുത്തില്ല മോളെ നിന്റുപ്പാക്കൊരു ഗതിയില്ല കൽബിൻ മോഹങ്ങൾ നീങ്ങാൻ വഴിയില്ല താലോലം താലോലം കുഞ്ഞോളെ എൻ്റെ താരാട്ടിൽ നീയുറങ്ങൻ മോളെ താലോലം താലോലം തേൻമോളെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ ആശദൻ പൂമാരം തളിരേട്ട് നല്ല ആരംഭ പൈതൽ പിറന്നീട്ട് നേശത്തിലെൻ മോൾ വളരേണം എന്നും നേട്ടങ്ങൾ വാരിച്ചോരിയേണം ഹസ്ബീ